അടുത്തതെന്ന് പ്രശാന്ത്. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന അതോം എന്താണ് എന്റെ വൃത്തി? എന്താണ് വൃത്തി? കേട്ടില്ല. അതോങ്കാത് അതോ അങ്കാത് ക്ലീബാത്, ക്ലീബത്തിന്റെ പരത്തിലിരിക്കുന്ന സോവിനും അമ്മിനും അമ്മ എന്നിട്ട് ജ്ഞാനം എന്നുള്ള രൂപം ശ്രദ്ധിക്കുന്നു. പിന്നെ വേറെ സൂത്രം അം സംബദ്ധവും എന്താണ് എന്റെ വൃത്തി? അം സംബുദ്ധോ എന്താണ് എന്റെ വൃത്തി? ഇത് എഴുതി വെച്ചാണ് ഓർമ്മയില്ല. അത് തന്നെ വൃത്തി എന്താണ്? അതാ എന്റെ ദൃഷ്ടാന്തം വൃത്തി. ആ സംബുദ്ധോ അംസി അതേതിന? എന്റെ മുമ്പിലത്തെ സൂത്രം ഏതാണ്? ചതുരനോട് ഹോ രാം ഉദാത്ത. അവന്റെ വൃത്തി എന്താണ്? അനയോ രാം സ്യാദ് സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ. അപ്പോ അത് തന്നെയാണ് അടുത്തും വരുന്നത്. ചതുരനോട് ഹോ രാം സർവനാമസ്ഥാനം പരമിരിക്കും. അടുത്ത് പറയുന്നു അനയോ രാം അം വരുന്നു സംബുദ്ധിയിൽ, അനഡ്വൻ എന്ന രൂപം വന്നു. പിന്നെ നേരാം നദ്യം നീഭ്യ എന്താണ് എന്റെ വൃത്തി? നദ്യം ദാ അബന്ദാ ഈ ശബ്ദത്തിന്റെ എല്ലാം പരത്തിട്ടിരിക്കുന്ന അപ്പൊ ഇവിടെ സംശയം വരുന്നത് ഇങ്ങനെ ഇതല്ല, ഇനിയും പല സ്ഥലങ്ങളും ഉണ്ട്. ഇന്നിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് വരും ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകണം ഇതുമായി പംസി ഐ. അപ്പോ ഇത്തരം സ്ഥലത്ത് മാത്രമല്ല, ഇപ്പൊ എവിടെയും. പിന്നെ ഇപ്പൊ ഇവിടെ സംശയം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം എന്തുകൊണ്ടും മകാരത്തിന് ഇസഞ്ജ വരുന്നില്ല എന്ന്? അമ്മ വിധിച്ചല്ലേ. അപ്പൊ ഇതുമായി പുംസി അവിടെ എന്തുകൊണ്ട് യകാരത്തിന് ഇസഞ്ജ വരുന്നില്ല? ഇനിയിപ്പം ഇന്ന് പഠിക്കുന്ന ഒരു ഉദാഹരണം പറയുക. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം എവിടെയും ഇസഞ്ജ വിധിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ എവിടെയാണ്? ഇവിടെയൊക്കെ ഇസഞ്ജ വിധിക്കുന്ന സൂത്രം ഏതാണ്? ഹലന്ത്യം. എങ്ങനെ അത് വിഭക്തിയിലെ വിഭക്തിയിൽ നിഷേധിക്കും. പൊതുവേ പറഞ്ഞാൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും ഹലന്തി എന്നുള്ള സൂത്രം ഇവിടെ എല്ലായിടത്തും ആദ്യം പൊതുവായി മനസ്സിലായി ഇസഞ്ജവിരിക്കുന്നു. അങ്ങനെ ഇസഞ്ജവിരിക്കുന്നിടത്ത് തന്നെ അങ്ങനെ ഇസഞ്ജവിരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇസഞ്ജൊന്നും എല്ലാം ലോപിച്ചു ഏച്ചോ ഏവായ വഹ ഒരു സൂത്രം എടുത്തു ഐ ആവു ആയി ഓരോന്നും ഹലന്തി ഇസഞ്ജവിരിച്ച് ലോപിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണും? എവിടെയും ഏത് വിധിയിലും എവിടെയും ഇസഞ്ഞ് വരാം. അപ്പോൾ ഒന്ന് ഇസഞ്ഞ അങ്ങനെ എല്ലായിടത്തും വരത്തില്ല. അതിനൊരു നിയമം നമ്മൾ ആദ്യം പഠിച്ചു. എന്താണോ പഠിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഇസഞ്ഞ വരാം. ഇസഞ്ഞ വരാം ഉപദേശം ദിഹലിസ്യാദ പ്രകാരം ഇസഞ്ഞ് വരാം, പക്ഷേ ഇസഞ്ഞ വരാൻ പാടില്ല. അതിന് നിയമം പഠിച്ചു, എല്ലായിടത്തും വരാൻ പാടില്ല എന്നുള്ള നിയമം പഠിച്ചു. പഠിച്ചു എന്നുള്ള എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലായിടത്തും വരില്ല, എന്തുകൊണ്ട് വരത്തില്ല? ആ യായാ സപ്ന സപ്രയോജന, ഒരു സപ്ന വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനം വരണം. ഒന്ന് പ്രയോജനം, ഇന്ന പ്രയോജനത്തിന് വേണ്ടി നമുക്ക് പറയണം. ഇപ്പോ ഇവിടുത്തെ ഉദാഹരണം തന്നെ എടുക്കുക, അതോ അം അമ്മില് ഇസഞ്ഞ വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രയോജനം ഉണ്ടായി, ഇന്ന രൂപസിദ്ധിക്കും എന്ന് പറയും. ഇത് പ്രയോജനം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ജ്ഞാനമെന്ന് പറയുന്ന രൂപസിദ്ധിക്കാതെയും പോകും. അതൊന്ന്. പിന്നെ രണ്ടാമത് നോക്കേണ്ടത്, അങ്ങനെ ഇസഞ്ഞ വിധിക്കുന്നിടത്ത് ഇസഞ്ഞയെ നിഷേധിക്കുന്ന സൂത്രങ്ങളുണ്ടോ അതും നോക്കണം. ഇപ്പം മകാരത്തിന് ഇസഞ്ഞ വിധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കുന്ന സൂത്രം തസ്മാ പോലുള്ള സൂത്രങ്ങളുണ്ട്. നമ്മൾ പഠിച്ചത് ഇനി പഠിക്കേണ്ടതും കാണും, അതും നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം എന്തുകൊണ്ട് ഇസഞ്ജ വന്നു, എന്തുകൊണ്ട് ഇസഞ്ജ വരുന്നില്ല. ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ് യായാസജ്ഞ സദാപ്രയോജന. അപ്പോൾ പറയും എന്തുകൊണ്ട് ഇസഞ്ജ വരുന്നില്ല, പറയും പ്രയോജന അഭാവ, പ്രയോജനമില്ലാതെ കൊണ്ട് വരുന്നില്ല. പിന്നെ മകാരത്തിന് ഇസഞ്ജ വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് പ്രയോജനം കാണും. മിതജോ അന്ത്യാത്വര എന്നുള്ള സൂത്രം പ്രവർത്തിക്കേണ്ട പ്രയോജനം ഉള്ളിടത്തെ വരും, അല്ലാത്തടത്ത് വരത്തില്ല. മകാരം കണ്ട് അതുകൊണ്ട് ഇസഞ്ഞ അങ്ങനെയല്ല. ഇസഞ്ഞ വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വരത്തില്ല. പൊതുവായ നിയമമാണ് അത്, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. അത് പൊതുവായി മനസ്സിലാക്കിയിരിക്കണം. അതിനും നേരത്തെ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യമാണ്. ഉച്ചാരണാർത്ഥമായ നിസ്സഞ്ജ വരുമോ ഇല്ലേ എന്നുള്ള കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഉണ്ടാ ആ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉച്ചാരണാർത്ഥാന ബാക്കി ഇപ്പൊ പഠിച്ചിട്ടുള്ളത് തന്നെ. ഉച്ചാരണാർത്ഥാന ഇസജ്ഞ ഒന്നുകൂടെയുണ്ട്, വിനായകനല്ല ലോപാഭ്യാം, ബാക്കിയുടെ ഇനി ശാനം കൂടെ ഉള്ളൂ. വിനൈവ നിവൃത്തിഹി ഉച്ചാരണാർത്ഥാന ഇസജ്ഞ ലോപാഭ്യാം വിനൈവ നിവൃത്തി. നിങ്ങൾ ലോസന്ത ഗൗമതി മാത്രമല്ല ഭാഷ്യം വരെ പഠിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഭാഷ്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത് അത്തരം പ്രാഥമികമായ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. പഴയത് ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. അവിടെ അനേകാലായി കഴിഞ്ഞാൽ അനേകാൽസ്യ സർവസ്യ വരാം, അതൊന്നും വരാൻ പാടില്ല. പിന്നെ അടുത്ത ഏതാണ് വരുന്നത്? അത് കഴിഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? രോസുവി ശരോജി വരെ കഴിഞ്ഞു. അടുത്ത് പ്രശാം. പ്രശാം ശമുപശമേ പ്രപൂർവമുള്ള ശമുപശമേ എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ് പ്രശാം. അതായത് നമ്മൾ രേഖം കഴിഞ്ഞ് ഹായാട്ട് ല ഇല്ല, ഞാ ഇല്ല. പിന്നെ വരുന്ന ഏതാണ്? മാ മകാരാന്തമാണ്. പ്രശാമ് സൂന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്താ പറയുന്നത്? മോ നോ ധാതു ധാതുർ മസിനഹ സ്യാത് പദാന്തേ. അതാണ് നമുക്കറിയാം, പൊതുവെ കിപ്പ് വിച്ച് വിടന്തങ്ങളെല്ലാം ധാതുക്കളാണ്, ഒന്നിപ്പോ പറയേണ്ട കാര്യമില്ല. പ്രശാമ എന്നിരിക്കുന്നു, സു വന്നു. ഈ സൂത്രം നേരത്തെ വിധിക്കുകയാണ്, മകാരാന്തമായ ധാതുവിന്റെ മകാരത്തിന് നകാരം വരും. കാരണം മഹ എന്നവിടെ ഉണ്ടല്ലോ നഹ. അപ്പൊ നഹ മഹ നകാരത്തിന് മകാരം വരുന്നു. നഹ എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? മഹ എന്ന് പറയുന്ന വരുന്ന ഏതാണ്? അപ്പൊ അതേതായിരിക്കും? ഏതിനാ വരുന്നത്? അപ്പൊ അതേതായിരിക്കും? അതാ പറഞ്ഞു ധാതുർ മസ്യ നഹസ്യ പദാന്തി. പദാന്തത്തിലെല്ലാം മകാരത്തിന് നകാരം വന്ന് സുലോപിച്ചു. ശേഷിക്കുന്ന എന്താണ്? പ്രശാൻ പ്രശാമ സൂന്നിരുന്നു. ശ്യാമിന്റെ മകാരത്തിന് നകാരം വന്നു. പ്രശാന സുലോപിച്ചു. ഹൽങ്ങാഭ്യോ ദീർഘാസുസ്യവ്രതം ഹൽ. അപ്പൊ എന്തായി? പ്രശാൻ. പിന്നെ ബാക്കി ബാക്കി രൂപങ്ങൾ പ്രശാമാണ്. പദാന്തത്തിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? നകാരം വരൂ. അല്ലെങ്കിൽ എങ്ങനെയിരിക്കും? പ്രശാമോ ഭ്യാന്നിരിക്കുമെന്ന് വരും മോനോ തതോ പ്രശാൻ ഭ്യാം. പ്രശാൻ ഭ്യാം പ്രശാൻ പ്രശാൻ ഭ്യാന്നിരിക്കുന്നിടത്ത് വരും അനുനാസിക. അനുനാസികോ വാ വരുമോ? വരല്ല. പിന്നെ നമ്മൾ പഠിച്ച ഏതെങ്കിലും സൂത്രം വരുമോ? പ്രശാൻ ഭ്യാം എന്നിരിക്കുന്ന നശ്ചവ്യ പ്രശാൻ വരും. വരത്തില്ലെന്നാണ് പഠിച്ചത്. നശ്ചവ്യ പ്രശാൻ വരാം, പക്ഷെ എന്തു പറഞ്ഞു? അപ്രശാൻ അപ്രശാൻ എന്ന് പറഞ്ഞു. പ്രശാൻ ശബ്ദത്തെ എന്താണെങ്കിൽ വരത്തില്ല. അമ്പരേ ചവി നാന്തസ്യ പരസ്യോ. പിന്നെ അതിവിടെ ഭ്യാം എന്നിരിക്കുമ്പോൾ പരത്തിൽ ചവുണ്ടോ? ഉണ്ടോ? ചട്ട തവ കപ്പയ്യ. അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നമേ ഇല്ല. പിന്നെ അതിനവിടെ ഏതാ ഉദാഹരണം കൊടുത്തത്? വരാത്തതിന് ഉദാഹരണം അവിടെ എന്താ കൊടുത്തത്? പ്രശാൻ തനോതി അവിടെ വന്നില്ല. വന്നോ? വന്നോ? പ്രശാൻ ഭ്യാം പ്രശാൻ ബിഹി. അടുത്ത് പ്രശാമേ അവിടെ സൂത്രം നമ്മൾ പഠിച്ചു മുമ്പ്. മുമ്പ് പഠിച്ച സൂത്രം നശ്ച എന്താണ് അതിന്റെ വൃത്തി? വൃത്തി നശ്ചയുടെ വൃത്തി നാന്താത്പരസ്യ സസ്യ ധുട്ടുവാ വികല്പമായിട്ട് ധുട്ടു വരുന്നു. ഇപ്പൊ പ്രശാന്ത് സൂന്നിരിക്കുന്നിടത്ത് എന്തു വരും? ധുട്ടു വന്നു. ധുട്ടു വന്ന അടുത്ത് ഏത് വരും? ചർത്തും വന്നു. ക്രിസ്തു ചർത്തങ്ങൾ വന്നിട്ട് പ്രശാൻസു വരാത്ത പക്ഷം രണ്ട് രൂപം. നല്ല ശമം ഉള്ളവൻ പ്രശാന്ത്, പ്രശാമ്യദീതി പ്രശാന്ത്. കിം ശബ്ദത്തിന്റെ രൂപങ്ങൾ അറിയാമോ? അങ്ങനെയാണ് പറഞ്ഞേ. അത് നമസ് മുഖസ്യ. ഇത്തരം ശബ്ദങ്ങളുടെ രൂപം ആദ്യം അറിഞ്ഞിരുന്നാൽ പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ കിമ്മെന്നാണ് പ്രാതിപദികം, പുല്ലിംഗത്തിൽ അത് കഹ എന്ന് വരുന്നു. പിന്നെ അടുത്ത് വരുന്ന എന്താണ്? കിമ്മെന്നുള്ള പ്രാതിപദികം വരുന്ന ഏത്? കൗ. പിന്നെ അടുത്ത് പ്രഥമ വിഭവനത്തിൽ കിമ്മിന് സ്ഥാനത്ത് എന്ത് വരുന്നു? അപ്പൊ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കുന്നത് കായുണ്ട്. അവിടെ കിമ്മിലെ കാ എല്ലായിടത്തും ഉണ്ട്. പിന്നെ സംഭവിക്കുന്ന എന്താണോ ഇത്? സർവാധീനി സർവനാമാനി. സർവനാമസഞ്ജയുണ്ട്, സർവനാമകാര്യങ്ങൾ വരും. സർവനാമകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നു? പ്രഥമാഭവനത്തിലെ സൂത്രം വരുന്നു ജസഹി. തൃതീയാഗവനത്തിൽ അങ്ങനെ താങ്കസിംഹസാം വിനാസ്യഹ. ചതുർത്ഥി ഏകവനത്തിൽ സ്മൈ. പഞ്ചമി ഷഷ്ടിയില് മസിംഗ്യോഹോ സ്മാസ്മിനു. സപ്തമിയില് സപ്തമീല മസിംഗ്യോഹോ സ്മാസ്മിനു. പിന്നെ ഷഷ്ടി ഭവനത്തിൽ മാമി സർവനാമന സുട്ട്. ആ ഇത്തിരി രൂപങ്ങൾ വരുന്നു. ഇവിടെ കിം സൂന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു സൂത്രം? കിമഹ കഹ. കിമഹ ഖഹ സ്യാത് വിഭക്തൗ. ഇവിടെ വിഭക്തൗ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാ വിഭക്തികളും പരമിരിക്കുമ്പോൾ കിമിന്റെ സ്ഥാനത്ത് എന്തുവരും? കാവുന്നു. കിമിന്റെ സ്ഥാനത്ത് കാവരുന്നു. പിന്നെ ഇവിടെ ഒരു സൂത്രം വരാം നമ്മൾ പഠിച്ച്. കിം സൂന്നിരിക്കുമ്പോൾ ഒരു സൂത്രം വരാം. ഹൽഗ്യാഭ്യോ ദീർഘാസ്യമരണം എന്ന് പറയുന്ന പൊതുവായിട്ട് വരുന്ന സൂത്രം. വിശേഷിച്ചൂടെ വരാ ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. തദാദീന തദ് തദ് യദ് ഏത് ഏക ദ്യു യുഷ്മത് അസ്മത് ഭവതു കിം. അത് വരാം. പക്ഷെ അത് വന്നിട്ടും കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? കിമാക്കാ വരുന്നു, പിന്നെ തദാദീന വന്നിട്ട് എന്താ കാര്യം? കിമ്മ് പോയി അവിടെ എന്തുവരും? കാ വരും. വിഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും കാ വരും. കാ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹൽങ്ങാപ്യോ ദീർഘാത് ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാസു വന്നിരിക്കുമ്പോൾ രുത്ത് വിസർഗം വന്നിട്ടാണ് എന്തുവരുന്നത്? കഹ. കാരാന്തമാണ്. ക വന്നിരിക്കുമ്പോ പ്രഥമപൂർവസം ഒന്നും വരത്തില്ലേ? അകാരാന്തമായി ഇനി ആദിച്ചി നിഷേധിക്കും. പിന്നെ ഏതുവരും? ഇപ്പൊ അകാരാന്തമായി. നമ്മൾ ഹലന്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇതിപ്പോ അകാരാന്തമായോണ്ട് ഇനി അകാരാന്തത്തിൽ എങ്ങനെ വരുമെന്ന് ചിന്തിക്കണം. കഹ കൗ ബഹുവനത്തില് ക ജസ നിൽക്കുമ്പോ ജസ ശിവന്നുള്ള സൂത്രം വരുന്നു. ഈ വന്നു വന്നു ആ ഗുണം വന്നു കെ കഹ കൗ കെ കിം അമ്മന്നിരിക്കുമ്പോ എന്ത് പറയുന്നു? കിം അമ്മന്നിരിക്കുമ്പോ കിമഹ കാ അമ്മന്നിരിക്കുമ്പോ അമിപൂർവ. അടുത്ത് കം കൗ കിം ശസ്സന്നിരിക്കുമ്പോ എന്ത് വന്നു? കിമഹ കാവുന്നു. കാ ശസ്സന്നിരിക്കുമ്പോ പ്രഥമയോഹോ പുതുസന്ന. പിന്നെ കസ്മാസോ നാഗുംസി അങ്ങനെ വരും. കാൻ കഹ കൗ കേ കം കൗ കാൻ. കിം ടാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? കിമഹ കാവുന്നു. കാ ടാങ് സിംഗസാം കാ എന്ന് ആദ്യം വന്നപ്പോ എന്ത് വന്നു? കേന കിമ. അടുത്ത് ഭ്യാം കിമഹ കാവുന്നപ്പോ ക ഭ്യാം എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സുപ്പിച്ച. എന്താ വൃത്തി? എന്റെ വൃത്തി അഞ്ഞാതു സുപി അധോങ്കസ്യ ദീർഘ കാഭ്യാം വരുന്നു. കേന കാഭ്യാം കിമ ഭിസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? കിമഹ ക വരുന്നു. കാ ഭിസ് എന്നിരിക്കുമ്പോ അതോ ബിസ ഐസ് വന്നു കഴിഞ്ഞാൽ ആ പിന്നെ കായ്സ് എന്നിരിക്കുമ്പോ നേരെ വരുമോ? പിന്നെ വെർദ്ധിരേജി കാ ഐസ് എന്നിരിക്കുന്നു. വെർദ്ധി വന്ന് കൈസ്. ഋത്വിസർഗം വന്ന് കൈഹി. കേന കാഭ്യാം കൈഹി. കിം പരത്തിലെന്നിരിക്കുന്നു? ഞേ. സൂത്രം വരുന്നു കിമഹ കഹ കേ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഞേറയെ ബാധിക്കുന്നു ഏത്? സർവനാമന സ്മൈ കസ്മൈ കാഭ്യാം കിം ബിസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? കിമഹ കഹ കഹ ബിസ് എന്നിരിക്കുമ്പോ ഭുവനെ ശല്യത് കേ ഭ്യസ് എന്തുവരുന്നു? കേ ബിഹ. പഞ്ചമീന് കിമ് അസ് എന്നിരിക്കുമ്പോ എന്താണ് വരുന്നത്? കിമഹ കഹ ക അസ് എന്നിരിക്കുമ്പോ എന്തുവരുന്നു? അസിംഗോ അസ്മാസ്മിനോ കസ്മാത് കസ്മാത് എന്നിരുന്ന പിന്നെ ഒരു സൂത്രം കൂടെ വരാം. ഏതാണ്? വാവസാനെ കിമ ഭ്യാം കിമാ കഹ കാഭ്യാം സുപിച്ച കാഭ്യാം കെ ഭ്യ കിമ അസ് എന്തുവരുന്നു? കിമാ ക ക അസ് എന്നിരിക്കുമ്പോ ടാങ് സിംഗ സാസ്യ കസ്യ കാസ്യ കിമ ഓസ് എന്തുവരുന്നു? കിമാ കഹ ക ഓസ് എന്നിരിക്കുമ്പോ ക ഓസ് എന്നിരിക്കുമ്പോ ഓസിച്ച വൃത്തി എന്താണ്? ഓസിച്ച വൃത്തി അതോങ്കസ്യ ഏകാര കേ ഓസ് കയോസ് കയോഹോ ഏച്ചോയോ കയോ കിമ ആമന്നിരിക്കുമ്പോ എന്തുവരുന്നു? കിമഹ ക ഖ ആമന്നിരിക്കുമ്പോ എന്തുവരുന്നു? ആമി സർവനാമന സുട്ട് ക സാമന്നിരിക്കുമ്പോ എന്തുവരുന്നു? ബഹുവിനെ ചൊല്ലിയത് കെ സാമന്നിരിക്കുമ്പോ എന്തുവരുന്നു? കേഷാം കസ്യ കയോഹോ കേഷാം കിമ നീന്നിരിക്കുമ്പോ എന്തുവരുന്നു? കിമഹ ക ഖ നീന്നിരിക്കുമ്പോ എന്തുവരുന്നു? അസിംഗോ അസ്മാസ്മിനോ കസ്മിൻ കിമ ഓസ് കിമ ക ഓസ് ഓസിച്ച ഏകാരം ഏച്ചോയോഹോ ക കിമ സൂന്നിരിക്കുമ്പോ എന്തുവരുന്നു? കിമഹ കഹ ഖ സു ഭുവനെ ചല്യേത് ആദേശപ്പെടുത്തിയോ കേഷു. അങ്ങനെ എളുപ്പമാണ് പഴയ സൂത്രങ്ങളുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ. ഇവിടെ കൊടുത്തിരിക്കുന്നു കഹ കൗക്ക് ഇത്യാദി ശേഷ സർവകൃത്. അടുത്തു വരുന്ന ഇതം ശബ്ദം, ഇത ശബ്ദം വരുമ്പോഴും ആദ്യം അതിന്റെ രൂപങ്ങൾ അറിഞ്ഞിരിക്കുന്ന എളുപ്പമാണ്. ഇതമിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഇതം അയം ഇമൌ ഇമേ ഇമം ഇമോ ഇമാൻ അനയാല അനേന ആഭ്യാം അനേനാഭ്യാം ഏബിഹി തൃതീയ ചതുർത്ഥി ചതുർത്ഥി ആഭ്യാം ഏഭ്യ അസ്മാദാഭ്യാം ഏഭ്യ അസ്യ അനയോ ഏഷ അസ്മിൻ അനയോ ഏഷ. ഇത് ഓർത്തിരിക്കണം. ഈ രൂപങ്ങൾ ഓർത്തിരിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ പ്രാതിപദിക എന്താണ്? ഇദം എന്നുള്ളതാണ്. പക്ഷെ പ്രഥമ ഏകോപനത്തിന്റെ രൂപം എങ്ങനെയാണ്? അയം എന്നാണ്. അപ്പോൾ ആ വ്യത്യാസം വരുന്ന എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇദം എന്നുള്ളിടത്ത് അയം എന്ന് മാറുന്നതിന് എവിടെയാണ് വ്യത്യാസം വന്നത്? ഇതെന്നുള്ളതിന് എന്തായി മാറി? ആ വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇതമിന്റെ മകാരത്തിന്റെ സ്ഥാനത്ത് എന്താണ്? അയമിൽ വന്നപ്പോ മകാരം തന്നെ. അപ്പൊ ഇതമിന്റെ മകാരത്തിന്റെ സ്ഥാനത്ത് മകാരവും വന്നു, ഇതമിന്റെ ഇതിന്റെ സ്ഥാനത്ത് അയം വന്നു കഴിഞ്ഞാൽ എന്തായി? എന്തായി? അയം. അതിനാണ് അടുത്ത രണ്ട് സൂത്രങ്ങൾ. ഇതമോ മഹ സൗ തദാദ്യത്വ അപവാദ. അതായത് ഇതം ശബ്ദത്തിന്റെ പരത്തിൽ സു ഇരിക്കുമ്പോൾ ഇതമിന്റെ മകാരത്തിന് മകാരം ഇരിക്കുന്നു. സൗ എന്ന് പ്രത്യേകം പറഞ്ഞു, സു ഇരിക്കുമ്പോഴേ ഉള്ളൂ. ഇതം ശബ്ദത്തിന്റെ പരത്തിൽ സു ഇരിക്കുമ്പോൾ മകാരത്തിന് എന്തിന് മകാരം ഇരിക്കണം? കാരണം ഇതമിന്റെ മകാരം ഉണ്ടല്ലോ അവിടെ. ആ അതല്ല എന്നുണ്ടെങ്കിൽ തദാദീന അഹ എന്നുള്ള സൂത്രപ്രകാരം മകാരത്തിന് അകാരം വരും. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് മകാരത്തിന് തന്നെ വീണ്ടും മകാരം വിരിച്ചത്. ഇരിക്കുന്ന മകാരത്തിന് വീണ്ടും മകാരം വിരിച്ചു, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതം സു നിരുന്നപ്പം മകാരത്തിന് മകാരം വന്നു. തെദാദികൾ ഏതൊക്കെയാണ്? അവിടുന്ന് ഇവിടുന്നും കേട്ട് എല്ലാം കൂടെ എത്തി എന്ന് തോന്നുന്നു. ഒരിടത്തുനിന്ന് തന്നെ മുഴുവനും കേട്ടില്ല, പല ഭാഗങ്ങളിൽ നിന്നായിട്ട്. ആ ചിലർ നോക്കി വായിച്ചു, ഞാൻ പ്രതീക്ഷിച്ചത് നോക്കാതെ പറയുന്നതാണ്. ഇതം അദസ് ഏകദ്യ യുഷ്മദസ്മത് ഭവതു കിം, അതിന് ഇതം വന്നു. ഇതം അദസ് അവിടെ ഇതം വന്നു. തദാദീനാഹവരും വരത്തില്ല. അപ്പോ എന്തായി? ഇതമിന്റെ മകാരത്തിന് മകാരം വിധിച്ചു, ഇതം സൂന്നായി. ഇനി ഇതമിന്റെ ഇതിനെന്താക്കണം? അതിനാണടുത്ത സൂത്രം. ഇതോ ഐ പുംസി ഇതമ ഇതോ ഐ സൗ പുംസി അയം. അതായത് ഇതമിന്റെ ഇതിനായി വരുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതമിന്റെ ഇത് ഭാഗം അതിന് ഐ വരും. എവിടെ സൗ എന്ന് പറഞ്ഞാൽ സുപരമിരിക്കുക. പിന്നെ പുംസി സ്ത്രീലിംഗത്തിൽ എങ്ങനെയാണ് ഇതമിന്റെ രൂപം? ഇയം എന്നാണ്. ഇയം ബാലിക അയം ബാലഹ. പുല്ലിംഗത്തിലൊന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഇത് പുല്ലിംഗത്തിലേ വരത്തുള്ളൂ. അപ്പോ ഇതമിന്റെ ഇത് ഭാഗത്തിന് ഐ വന്നു. ആയ് അം അയം സു. സുവിനെന്ത് സംഭവിക്കും? അല്ലെങ്കിൽ അഭ്യുദ്ധർത്തകൾ സു പോയി അയം. രൂപം നേരത്തെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചു പോകാൻ എളുപ്പമാണ്. അയം വന്നു. രണ്ടാമത്തെ രൂപം എന്താണ്? അവിടെ ശ്രദ്ധിക്കുക, ഇതം എന്നുള്ളതാണ്. ഇതം എന്നുള്ളതില് ഇപ്പൊ ഇവിടെ എന്താ ശേഷിക്കുന്നത്? ഈ ഇമ്മ ഈമ്മ രണ്ടേ ഉള്ളൂ. അതെങ്ങനെയായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പരത്തില് ഇരിക്കുന്ന ഔ വിഭക്തിയാണ്. അത് നേരിട്ടങ്ങോട്ടാകുകയല്ല, ഇതം അകന്നിരിക്കുമ്പോൾ ആദ്യം എന്ത് വരും? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തദാദ്യത്വേ. എന്നുവെച്ചാൽ തദാദീന മഹാ എന്നുള്ള സൂത്രപ്രകാരം അകാരം വരും. ഏതിന്? ഇതം അകന്നിരിക്കുമ്പോൾ മകാരത്തിന്. ഇതമോ മഹ വന്നാ പോരെ? എന്തുകൊണ്ട്? അത് സൂവിവരിക്കുമ്പോഴേ വരത്തുള്ളൂ. അപ്പോ ഇവിടെ തദാദീനാഹപ്രകാരം മകാരത്തിന് അകാരം വരുമ്പോ പെരുവ് അങ്ങനെയായി ഇതമ എന്നാണോ? ഇതാവുന്നാണോ? അങ്ങനെയാണോ? ഇതാ പ്ലസ് ആ പ്ലസ് ഔ, അങ്ങനെ വരണം. ഇതാ പ്ലസ് ആ പ്ലസ് ഔ. എന്തുകൊണ്ട്? മകാരത്തിന് അകാരം വിധിച്ചു, ഇതയിൽ അകാരമുണ്ട്, രണ്ടകാരം വരും. ഇത ആ ഔ വന്നിരിക്കും. അപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് സൂത്രം പിന്നെ ഇതാ എന്നുള്ളടത്ത്, പക്ഷെ അതിന്റെ അപവാദമായിട്ടാണ് അടുത്ത സൂത്രം വരുന്നത്. അതോ ഗുണേ അപദാന്താത് അതോ ഗുണേ പരരൂപം ഏകാദേശസ്യ. ഇതെന്താണ് പറയുന്നത്? അപദാന്തമായ അത്ത് എന്നുവെച്ചാൽ പദാന്തത്തിലല്ലാതെയുള്ള അകാരത്തിന്റെ പരത്തിൽ ഗുണേ എന്ന് പറഞ്ഞാൽ ഗുണം പരമിരിക്കെ. ഗുണസംയോജിക്കുന്ന സൂത്രം ഏതാണ്? അപ്പൊ ഗുണത്തിൽ ഏതൊക്കെ വരാം? അപദാന്തത്തിൽ, പദാന്തത്തിന്റെ അന്ത്യത്തിലല്ലാതെ അകാരമിരിക്കണം. അതിന്റെ പരത്തിൽ ഗുണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിരിക്കണം. ആ ഏവോ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പരരൂപ ഏകാദേശമായി വരും. പരരൂപ ഏതായിരിക്കും? ആയിരിക്കും ഗുണം. ഗുണത്തിൽപ്പെട്ട ആയോ ഏയോ ഓ മൂന്ന് ഏത് വേണോ വരാൻ, അത് ഏകാദേശമായിട്ട് വരും. എന്ന് വെച്ചാൽ പൂർവ്വപരങ്ങൾക്ക് പരത്തിലിരിക്കുന്ന അത് ആദേശമായി വരും. ഇവിടെ പോയിരിക്കുന്ന എങ്ങനെയാണോ? ഇത ആന്നിരിക്കുന്നു. ഇതയിലെ അകാരം എന്ന് പറയുന്നത് പദാന്തത്തിലാണോ അതേ അപദാന്തത്തിലാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇതയിലെ അകാരം അപദാന്തത്തിലെന്ന് പറഞ്ഞു? പദം പദസഞ്ജ എന്തുകൊണ്ട് കിട്ടിയില്ല? അജാതി ഇരുന്ന പദസഞ്ജ വരത്തില്ല. ഇതയിലെ ആകാരത്തിന് എന്തുകൊണ്ട് പദസഞ്ജ കിട്ടിയില്ല എന്ന ചോദ്യം. സുപ്തിംഗന്ധം പദം ഇതയിലെ ആകാരത്തിന് എന്തുകൊണ്ട് പദം കിട്ടിയില്ല എന്നാണ് എന്റെ ചോദ്യം. അസർവനാമസ്ഥാനമായോണ്ട് കിട്ടിയില്ലേ? ഇത് അസർവനാമസ്ഥാനമാണ്. ആ പദസഞ്ജ വിധിക്കുന്ന ഒരു സൂത്രത്തിനൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല. സുപ്തിംഗന്ധം പദം പ്രവർത്തിക്കോ? സുപ്തിംഗന്ധം പ്രവർത്തിച്ചാൽ പദസഞ്ജ ഏതിനായിരിക്കും വരുന്നത്? ഇത ഔവനോ. പിന്നെ ഏതാണ് പദസഞ്ജ വിധിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചത്? അതിന് പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അവർ പ്രവർത്തിക്കാത്തത്. എന്താണ് അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അസർവനാമസ്ഥാനമായിരിക്കണം. ഇത് ഇവിടെ അസർവനാമസ്ഥാനമാണോ? എന്തുകൊണ്ടല്ല? അതുകൊണ്ടാണ് അസർവനാമസ്ഥാനം. ഇത് അസർവനാമസ്ഥാനമോ അല്ലെങ്കിൽ സർവനാമസ്ഥാനമോ ഇതാന്നിരിക്കുന്നിടത്ത്? ഏത് ഇവിടെ പരത്തില്? ഏതിന്റെ പരത്തില്? ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ സർവനാമസ്ഥാനോ അസർവനാമസ്ഥാനോ ഒന്നുമില്ല. സർവനാമസ്ഥാനോ അസർവനാമസ്ഥാനോ എന്ന് നോക്കുന്ന എവിടെയാണ്? സ്വാതിപ്രത്യങ്ങൾ വരെ ഇരിക്കും. ഇതാ ആന്നിരിക്കുന്നിടത്ത് സ്വാതിപ്രത്യം ഉണ്ടോ? അകാരം എന്ന് പറയുന്നത് എന്താണ്? ആദേശമാണ്. അവിടെ പ്രത്യയങ്ങളൊന്നുമല്ല. അപ്പൊ ഇല്ലാന്നിരിക്കുന്നിടത്ത് പദസഞ്ജ വിധിക്കുന്ന സൂത്രങ്ങളൊന്നുമില്ല, സർവസാമസ്ഥാനോ അസർവനാമസ്ഥാനോ ഒന്നുമല്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യവുമില്ല. സുപ്തിംഗന്ധം പ്രകാരം പദസഞ്ജ വരുന്നില്ല. ഇതേ അകാരം അപദാന്തത്തിലെ അകാരമാണ്. അതിന്റെ പരത്തിൽ ഗുണമായ ഏതിരിക്കുന്നു. അപ്പൊ പരരൂപം വരുമ്പോ എന്ത് വരും, ഏതിനു വരും, ഏതിനകാരം വരും, പൂർവപരയോഹോ ഏകാദേശമാണ്. അപ്പൊ വീണ്ടും എന്തായി മാറും, ഇദ പരത്തിൽ എന്തിരിക്കുന്നു, ഇദ ഔവന്നിരിക്കുന്നു ആണ്. അതോ ഗുണേ അപദാന്ത അതോ ഗുണേ പരരൂപം ഏകാദേശ ഹിത ഔന്നിരിക്കുന്നു. പിന്നെ പറയുന്നു ദശ്ച ഇതമോ ദസ്യ മഹസ്യാദ് വിഭക്തോ. ഇതമിന്റെ ദകാരത്തിന് മകാരം വരും വിഭക്തി പരമിരിക്കുമ്പോ. ഇതമിന്റെ ദകാരത്തിന് മകാരം വരും വിഭക്തി പരമിരിക്കുമ്പോ. ഇദമിന്റെ പരത്തിൽ വിഭക്തി ഇരിക്കുമ്പോ നടക്കുന്നു. ഇദമിന്റെ ദകാരത്തിന് മകാരം വരും. ഇവിടെ ഇപ്പൊ എങ്ങനെയായിരിക്കുന്നു, ഇതാവും. ഇദമിന്റെ ദകാരത്തിന് മകാരം വന്നാൽ ഇമ ആവുന്നായി. ഇമ ഔ, ഇമ ആവുന്നിരിക്കുന്നിടത്ത് ഏത് വരും, വൃദ്ധി വന്നു കഴിഞ്ഞാൽ എന്തുവരും, ഇമൌ. അനുദ്ദേശ ഇതമോ ദസ്യ മഹസ്യാദ് വിഭക്തോ ഇമൌ. അയം ഇമൌ. അടുത്തു വരുന്ന ഏതാണ്, ഇമേ. അവിടെ എന്താണ് ഇതം എന്നുള്ളത്, ഇമേന്നായി. ഇമ എന്ന് വരുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. ഏക സൂത്രങ്ങളാണ് ഉൾപ്പെടുത്തിക്കുന്നത്. ഇതമോ മഹ വരൂ, എന്തുകൊണ്ട് വരുന്നില്ല, സൂര്യ വരത്തുള്ളൂ. പിന്നെന്താ വരുന്നത്, ഇതോ പുംസി വരൂ, എന്തുകൊണ്ട്, സൂര്യ വരത്തുള്ളൂ. പിന്നെന്താ വരുന്നത്, അതാണോ വരുന്നത്, തെദാദീനാം അഹ. അതൊരു വന്നല്ലേ ബാക്കി പ്രവർത്തിക്കാൻ പറ്റും. ആദ്യം അതല്ലേ വരുന്നത്, ഇദമ ജസ് എന്നിരിക്കുന്നു. തെദാദീനാഹ പ്രകാരം എന്ത് വരും, ഏതിനു വരും, മകാരത്തിന് അകാരം വന്ന രൂപം എങ്ങനെയിരിക്കും, ഇദ ആ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. അതോ ഗുണയെന്നൊക്കെ എന്തായി, ഇദ പരത്തിൽ എന്താണ്, അസ്. ഇത അസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു, ഇത അസ് എന്നിരിക്കുമ്പോ ഏത് വരുന്നു, ഇത അസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു, ദശ്ച. പ്രകാരം എന്ത് വരുന്നു, ഇതമിന്റെ ദകാരത്തിന് മകാരം വന്നു. ഇമ അസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു, യസഹി. ഇത ഈന്നിരിക്കുമ്പോ എന്ത് വരുന്നു, ആ ഗുണ. ഇമ ഈന്നിരിക്കുമ്പോ എന്ത് വരുന്നു, ഗുണം വന്നു, ഇമേ. ഇമേ എന്ന് രൂപം വരുന്നു. തഥാദിനാ വരുന്നു, അതോ ഗുണേ വന്നു. ദശ്ച ദകാരത്തിന് മകാരം വന്നു. ജസഹസി പരത്തിൽ വന്നു, ഗുണം വന്നു, ഇമേ. അയം ഇമൗ ഇമേ. അയമിന്റെ സംബോധന, ഹേ അയം എന്ന് വരേണ്ടതാണ്. പക്ഷെ ഇവിടെ പറയുന്നു, തെദാദേഹേ സംബോധനം നാസ്തി ഇതി ഉത്സർഗ, ഉത്സർഗ നിയമ എന്നാണ്. തെദാദികൾക്ക് സംബോധനം ഇല്ല എന്നുള്ളതാണ് ഔത്സർഗിക നിയമം എന്ന് വെച്ചാൽ സാമാന്യ നിയമം. ഈ സാമാന്യ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപവാദമായിട്ട് ചിലയിടത്തൊക്കെ വരാം. കാരണം ഭാഷ്യകാരൻ തന്നെ ഹേ സ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് തശബ്ദത്തിന്റെ. ഭാഷ്യകാരൻ പോലും അങ്ങനെ പ്രയോഗിച്ചെങ്കിൽ ചിലപ്പോൾ വരാം എന്നാണ്. ഔത്സർഗീയ നിയമമാണ്. അപ്പൊ ഇതം അതസ് ഏക ദ്യു, ഏകശബ്ദം ഹേ ഏക എന്ന് പ്രയോഗിക്കാറുണ്ട്. ഹേ ഏക ഇല്ലാന്ന് പറയാൻ പറ്റ. അങ്ങനെ ആ സന്ദർഭം അനുസരിച്ച് അങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ട് പക്ഷെ പൊതുവെ അങ്ങനെ പ്രയോഗിക്കണമെന്നില്ല, പൊതുവെ ഇല്ല എന്നുള്ളതാണ്. പ്രയോഗം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ആണ് ത്യദാദേഹി സംബോധനം നാസ്തി തുർഗ. അപ്പൊ ഇതം ശബ്ദത്തിന്റെ നമ്മൾ പഠിച്ചു അയം ഇമൌ ഇമേ. അപ്പൊ ഇനി ദിതി എങ്ങനെയാണ്? ഇമം ഇമൌ ഇമാ. അപ്പൊ ഇതം എന്നുള്ള എന്തായി മാറി? ഇമം ഇമം എന്ന് മാറി. അതെങ്ങനെയാണ് നോക്കണം. ഇതം അമ്മ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു തിദാദീനാഹാദേ ഗുണം എന്നപ്പോ എന്തായി? ഇദ അമ്മ എന്നിരിക്കുമ്പോ എന്ത് വന്നു? ദശ്ച അധികാരത്തിന് മകാരം വന്നപ്പോ ഇമ അമ്മ എന്നിരുന്നപ്പോ എന്ത് വന്നു? അമിപൂർവ ഇമം. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ തഥാദിനഹ വന്നു കഴിഞ്ഞാൽ അകാരാന്തത്തിന്റെ പ്രക്രിയ വരും. ഇത് നമ്മൾ ഹലാന്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ അജന്തത്തിലേക്ക് പോകും. അത് ഓർത്താ മതി. എന്തായി? ഇമം. അടുത്ത് ഇമൗ. ഇതം ഔ വന്നിരിക്കുന്നു. തഥാദീന മഹാദേവ ഗുണ എന്നപ്പോ എന്തായി? ഇദ ഔ. ഇത ഔ ഇതി സ്ഥിത ദശ്ച ഇത്യനേന ദകാരസ്യ മകാരേ ജാതേ ഇമ ഔ ഇത്യത്ര വൃദ്ധരേ ഇത്യനേന വൃദ്ധോ സത്യായ ഇമൗ ഇതി സിദ്ധ്യതി. ഇതം സസ് ഇത്യത്ര ഇതം സസ് ഇതി സ്ഥിത ദകാരസ്യ ത്യദാദീനാമഹ ഇത്യനേന അകാരാദേശേ ദകാര ഇദമകാരസ്യ അകാരാദേശേ ഇദ സസ് ഇത്യത്ര ഇദ അസസ് ഇത്യത്ര അതോ ഗുണേ ഇദ അസ് ഇത്യത്ര ദശ്ച ഇത്യനേന മകാരാദേശേ ഇമ അസ് ഇത്യത്ര പ്രഥമേഹോ പൂർവസവർണ ദീർഘോ ഇത്യനേന പൂർവസവർണേ ദീർഘേ ജാതേ ഇമാസ് ഇത്യത്ര തസ്മാച്ചസോ ന ഇത്യനേന നകാരാദേശേ കൃതേ ഇമാനിതി സിദ്ധ്യതി. അയം ഇമൗ ഇമേ ഇമം ഇമൗ ഇമാൻ. അടുത്ത് ഇതം താന്നിരിക്കുന്നു. എന്ത് വരുന്നു? ആ രൂപം വരുന്ന എന്താണ്? അനേന ആഭ്യാം ഏ ഭി അനേന എന്നിടത്ത് നോക്കുക. ഇതം താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു ഏതാ വരുന്നു? തദാദീനാം അഹ. അപ്പൊ എന്തായി? ഇത ആന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതോ ഗുണേ. അപ്പൊ എന്തായി? ഇത ടാന്നിരിക്കുമ്പോ ഇവിടെ വരുന്നു അനാപ്യകഹ. അകകാരസ്യ ഇതമ ഇതോ അനാപി ഇതോ അൻ ആപി വിഭക്തൗ. ഇവിടെ പറയുന്നു ഇതമാ. ഇതം ശബ്ദത്തിന് എങ്ങനെയുള്ള ഇത ശബ്ദം? അ കകാരസ്യ കകാരഹിതമായ ഇതം ശബ്ദം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അവ്യ സർവനാമന അകച്ച് പ്രാപ്തേഹെ പ്രകാരം അകച്ച് വിധിക്കുന്ന സ്ഥലമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പം ഇതമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതമിൻ്റെ ഇതോ അൻ ഇതമിന്റെ ഇതിന് അന്ന് വരും. നേരത്തെ ഇതമിന്റെ ഇതിന് എന്താ വിധിച്ചത്? ഒന്നും വിധിച്ചല്ലേ. അഹോ വിധിച്ചു. ഐ ഇതമന്റെ ഇതിന് ഇവിടെ ഇപ്പൊ എന്ത് വിധിക്കുന്നു? അന്ന് ഇതമന്റെ ഇതിന് അന്ന് വിധിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഇതട്ടാന്നിരിക്കുന്നു. ഇവിടെ പറയുന്നു ഇതമന്റെ ഇതിന് അന്ന് എപ്പോഴാ വിധിക്കുന്നത്? ആപിഭക്തോ ആപ്പ് വിഭക്തി പരമിരിക്കുമ്പോ ആപ്പ് വിഭക്തി പരമിരിക്കുമ്പോ ഈ ആപ്പ് എന്ന് പറയുന്ന വിഭക്തി ഏതാണ്? ടായിലൊരായുണ്ട്, ആ ആയിൽ തുടങ്ങി സുപ്പിലപ്പ പ്രത്യാഹാരമാണ് ആപ്പ്. ആയിലെ ആയയും സുപ്പിലപ്പായും കൂടി ചേർത്ത് എന്താവും? ആപ്പ് എന്നുവെച്ചാൽ തൃതീയ മുതലുള്ള വിഭക്തികൾ പരമിരിക്കെ, തൃതീയ മുതലുള്ള വിഭക്തികൾ പരമിരിക്കെ, അതിനാണ് പാണിനി പറഞ്ഞ ആപി. പാണിനിയുടെ ആപ്പ് ഇതാണ്, ആപി ആപ്പ് പരമിരിക്കെ. പാണിനിയുടെ ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ചോദിച്ചാൽ മറക്കരുത്, നമ്മുടെ സാധാരണ ആപ്പ് അല്ല ഇത്, ആപി ആപ്പ് പരമിരിക്കെ. ഇപ്പൊ അങ്ങനെ ഈ ആയി രൂപം അന് ഇതം എന്നാണിരുന്നത്. മകാരത്തിന് തഥാദിനാവുന്നു, അതോ ഗുണവന്നു, ഇതാന്നായി. ഇതമിന്റെ ഇതിനെന്തു വന്നു? അനു വന്നപ്പോ എന്തായി? അന്ന പരത്തിലെന്താണ് ഇരിക്കുന്നത്? അനട്ടാന്നായി. അപ്പോ ഈ സൂത്രം അനാപ്യത എന്താ ചെയ്തത്? എന്താ ചെയ്തത്? ഇതിന് അനയാണോ അന്നാണോ? അനയാണോ അന്നാണോ? രണ്ടഭിപ്രായമുണ്ട്, അനയെന്നും അന്നെന്നും. അൻ ആപി അകഹ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇതോ അൻ ആപി ആപ്പിരിക്കുമ്പോ അന്ന് വിധിച്ചു. അപ്പൊ അനാണോ വരുന്നത്? അനയാണോ വരുന്നത്? വിധിക്കുന്ന ഏതാണ്? അന്നാണോ അനയാണോ? അന്ന് പരത്തിലെന്തിരിക്കുന്നു? അന്ന പരത്തിലെന്തിരിക്കുന്നു? ടാ എന്നിരിക്കുമ്പോ ഏത് വരുന്നു? ടാങ് സിംഹസാം ഇനാസ്യാഹ. അന ഇനായി, അന ഇന അനയിൽ അവസാനം ആ ഇനയിൽ ആദ്യം ഈ ആയിരിക്കുമ്പോ സൂത്രം വരും. ഗുണം അനയിലെ അവസാനത്തെ ആ ടാങ് സിംഹസായിനാസായിലെ ഈ ആ ഈ കൂടെ ഒന്ന് ഗുണം വന്നപ്പോ ഏ അനേന അനേന മനസ്സിലായല്ലേ. അതിനൂടെ പറഞ്ഞിരിക്കുന്നു ആപിരി പ്രത്യാഹാര. ആപെന്ന് പറയുന്ന പ്രത്യാഹാരമാണ് ആ പാപായതെങ്ങനെ ജലാഞ്ജിസന്ത അനേന കഴിഞ്ഞല്ലോ. ആപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ടാപ്പിൽ ആപ്പില്ലേ, ടാപ്പ് ടകാറിത്തായ ശേഷിക്കുന്ന എന്താണ്? ആപ്പ്. ഇനി അതിനെയാണ് ഉദ്ദേശിക്കുന്നത്? സംശയം വരും, അതുകൊണ്ട് പറഞ്ഞു അതല്ല. ടാപ്പിൽ ടകാറിത്തായ ശേഷിക്കുന്ന ഏതാണ്? അപ്പ്. അതിനെയും പറഞ്ഞുകൂടെ ആപ്പെന്നു? ഇവിടെ അതാണോ വേണ്ടത്? പിന്നെയോ സപ്തമി വരെയുള്ള എല്ലാത്തിനും എഴുതണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞ ആപ്പെന്ന് പറയുന്നത് ടാപ്പല്ല, പിന്നെയോ പ്രത്യാഹാരമാണ്. സൂത്രപ്രകാരമാണ് പ്രത്യാഹാരമായത്. അതിരന്ധ്യേന സഹേത. അനേന. അടുത്തെന്ത് വരുന്നു? ഇതം ധ്യാമെന്നിരിക്കുന്നു. ഇതം ധ്യാം ഏത് സൂത്രം വരുന്നു? തഥാദീനാഹോന്ന ഏത് വരും? അഹോന്ന ഏത് സൂത്രം വരുന്നു? അതോ ഗുണേ തഥാദീന അഹ അതോ ഗുണേ വരുമ്പോ എന്തായി? ദഭ്യാം. ഇവിടുത്തെ രൂപം എങ്ങനെയാണ്? ആഭ്യാം എന്നാണ്. ഇതഭ്യാം എന്നുള്ളത് ആഭ്യാം എന്നാക്കണം. അപ്പോ ഇത് ശബ്ദത്തിന് ആദ്യം പണിനി എന്താ വിധിച്ചത്? രണ്ടാമത് എന്ത് വിധിച്ചു? ഇനി എന്താ വിധിക്കാൻ പോകുന്നത്? ലോപം. ഇതമിനെ പണിനി ഇങ്ങനെ അരിഞ്ഞു തള്ളുകയാണ്. ഒരു ദേവുമില്ലാതെ എന്തൊക്കെയാ കാണിക്കുന്ന ഇതമെന്ന് പറയുന്നുണ്ടല്ലേ? ഒരു ദേവുമില്ലാതെ. അതാണ് അടുത്ത സൂത്രം. ഹലി ലോപഹ അകകാരസ്യ ഇതമ ഇതോ ലോപ ആപി ഹലാകൗ. അകകാരസ്യ എന്നുള്ളതിനെ വിട്ടയ്ക്കുക, ഇവിടെ ആവശ്യമില്ല. ഇതമ ഇതോ ലോപഹ, അതാണ് നമുക്കിവിടെ വേണ്ടത്. ഇതമിന്റെ ഇത്തിന് ലോപം വരും. ഇതമിന്റെ ഇത്തിന് ലോപം വരും. എപ്പോ? ആപി ഹലാതു, ഹലാദിയായ ആപ്പ് പരമരിക്കുമ്പോ. അത് വിശേഷിച്ച് ഹലാദിയായ ആപ്പെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇല്ലെങ്കിൽ എവിടെ വരും? താപ്പിലും വരും. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു ഹലാദിയായ ആപ്പ്. ആപ്പെന്ന് പറയുന്നത് എന്താണ്? പ്രത്യാഹാരം. ഹലാദിയായ ആപ്പ് പരമരിക്കുമ്പോ ഇതമിന്റെ ഇത് ഭാഗം ലോപിച്ചു എന്ന് വെച്ചാൽ അയുമില്ല ഇന്നുമില്ല ലോപമായി. ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ശേഷിക്കുന്നത്? ആഭ്യാം. ആഭ്യാം എന്നിരിക്കുന്നിടത്ത് ഏത് വരും? സുപിച്ച. ദീർഘം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആഭ്യാം. സംഗതി എത്ര എളുപ്പം. ഇതമിന്റെ ഇതം എന്ന് പറയുന്ന ഒന്നിനെ പാണിനി മേക്കപ്പ് ചെയ്തെടുത്തപ്പോ എന്തായി? ആഭ്യാം. ഇതമോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതമോ ആഭ്യാമമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇല്ല. അതാണ് പാണിനിയുടെ മേക്കപ്പ്. ആളിനെ മാറ്റിക്കളയും, പാടെ മാറ്റിക്കളയും, അടിമുടി. പക്ഷെ അതിനൊത്തിരി പണിയേണ്ടി വരും. അതാണ് വീണ്ടും പ്രശ്നം വരുന്നത്. എന്താണ്? അനർത്ഥകേ അലോന്ത്യ വിധിർ അനഭ്യാസ വികാരേ. പാണിനി ഇവിടെ പറഞ്ഞെന്താണ്? ഹലി ലോപഹ, ഇതിന് ലോപം വിധിച്ചു. ഇവിടെ എന്താ വൃത്തിയിൽ എഴുതിയിരിക്കുന്ന ഇതഹ ലോപഹ? അതൊക്കെ പുറത്തു നിന്ന് വരും. ഇതൊക്കെ അടുത്തടുത്ത് വരുന്ന സൂത്രങ്ങളാണ്. ഇതിന് ലോപം വരും. ഇതിന് ലോപം വിധിക്കുമ്പോൾ ഒരു തകരാറ് വരും. ഏതാണ്? അലോന്ത്യസ്യ. ഇവിടെ അതൊരു തകരാറാണ്. എല്ലായിടത്തും തകരാറില്ല, ഇവിടെ തകരാറ്. ഇതിന് ലോപം വിധിക്കുമ്പോൾ അലോന്ത്യസ്യ എന്തുകൊണ്ട് വരുന്നു? ഷഷ്ടി നിർദ്ദിഷ്ടോ. എന്താണ് അതിന്റെ വൃത്തി? വേറെ സ്റ്റേഷൻ കയറി വരുന്നുണ്ടല്ലോ. തിരുവനന്തപുരം, ആലപ്പുഴയും, കോഴിക്കോട്. ഷഷ്ടി അന്ത്യസ്യ അല്ല ആദേശസ്യ. അന്ത്യാലിന് ആദേശം വരുമെന്നാണ്. അപ്പൊ ഇതിന് ലോപം വിധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ദകാരത്തിന് വരേണ്ടതാണ് അലോ അന്ത്യസ്യ വിധി. അപ്പോഴാണ് നമ്മുടെ പരിഭാഷ വന്നത്. അനർത്ഥകേ അലോ അന്ത്യവിധി. അത്രയും നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. ബാക്കി തൽക്കാലം ഇട്ടയ്ക്കുക. ഏതാണ്? അനഭ്യാസ വികാരേ. അതിവിടെ ആവശ്യമില്ല. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. ഇത്രയും മാത്രം നമുക്കിവിടെ ആവശ്യമുള്ളൂ. എന്താണ്? അനർത്ഥകേ അലോന്തിവിധി. അനർത്ഥകത്തിൽ അലോന്തിവിധി പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ലോകം വിധിക്കുന്നിടത്ത് അലോന്തിവിധി പ്രവർത്തിക്കത്തില്ല എന്ന് വെച്ചാൽ ലോകം എങ്ങനെ വരും? സർവാദേശമായിട്ട് വരും. ഇതിന് ലോകം വിധിക്കുന്നിടത്ത് അലോന്ത്യവിധി വരത്തില്ല. എന്തുകൊണ്ട്? ഇത് അനർത്ഥകമാണ്. ഇതെന്ന് പറയുന്നത് അനർത്ഥകത്തിൽ എന്ന് പറഞ്ഞാൽ സ്ഥാനി അനർത്ഥകമാണെങ്കിൽ ഇവിടെ അലുവന്തിവിധി അവിടെ വരത്തില്ല. ഈ ഇതെന്ന് പറയുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ ഒരു അനർത്ഥകമാണെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. അനർത്ഥമായ ഏതിനെയും കണ്ടാൽ മനസ്സിലാവും. എങ്ങനെയാണ് അത് അനർത്ഥമായത്? ഇതെന്ന് പറയുന്ന അനർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഇത് എന്താ, അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അനർത്ഥമാണ്, സ്പഷ്ടമല്ലേ? ഇതെന്ന് പറയുന്ന അനർത്ഥമല്ലേ? മഹാനർത്ഥമല്ലേ? അത് പണിനി പറയുന്നത് മഹാനർത്ഥമാണ്. അവിടെ അലോന്ത്യവിധി വരാൻ പാടില്ല. ആണോ അല്ലയോ? ഇതൊരു അനർത്ഥമാണോ അല്ലയോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതമെന്ന് പറഞ്ഞാൽ ശരി, അതിനൊരർത്ഥമുണ്ട്. ഇതമസ്തു സന്നികൃഷ്ടേ സമീപതരവർത്തിച്ച ഏതതോ രൂപം അതസ്തു വിപ്രകൃഷ്ടേ തദിതി പരോക്ഷേ വിജാനീയാ. അതിനൊക്കെ അർത്ഥമുണ്ട്. ഇതം അതസ്, അത് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഇതമസ്തു സന്നികൃഷ്ടേ സമീപതരവർത്തിച്ച ഏതതോ രൂപം അതസ്തു വിപ്രകൃഷ്ടേ തദിതി പരോക്ഷേ വിജാനീയ. അവിടെയൊക്കെ അർത്ഥമുണ്ട്. ഇതം എന്ന് പറയുന്നത് സന്നികൃഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയം ഇത്തെന്ന് പറഞ്ഞാലോ അർത്ഥവത്താണോ അതേ അനർത്ഥമാണോ? പക്ഷെ പാണിനി അങ്ങനെ പറയുമ്പോൾ അതിനും പരിഭാഷയുണ്ട്. എന്താണ്? ആ രീതിയിലല്ല പറയുന്നത്. സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥക. സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥക. ഒരു സമുദായത്തിന്റെ ഏകദേശത്തിനാണ് അനർത്ഥവും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമുദായം എന്തായി? അർത്ഥവത്തായി. അതിനെന്തർത്ഥമുണ്ടെന്ന് നോക്കിയിട്ടല്ല. ഏതെങ്കിലും ഒരു സമുദായം ശബ്ദ സമുദായത്തെ കാണുമ്പോൾ, ഉദാഹരണം ഇവിടെ ഇതം തന്നെ, അതിന്റെ ഏകദേശം എന്ന് വെച്ചാൽ ഒരു ഭാഗം എന്താവും? അനർത്ഥകമാവും. മുഴുവനും അർത്ഥവത്തം. അതാണ് സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥക. അതൊരു പരിഭാഷയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഏതാണ് സമുദായം? ഇതം. അതിന്റെ ഏകദേശം ഏതാണ്? അതെന്തായി? അനർത്ഥകം. അപ്പൊ ഇതം എന്ന് പറയുന്ന സമുദായം അർത്ഥവാൻ. അതാണ് സമുദായോ അർത്ഥവാൻ ഏകദേശോ അനർത്ഥക. അല്ല, അതിന് അർത്ഥമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും, ശരിക്കും സമുദായമാണോ അതോ ഏകദേശമാണോ എന്ന് നോക്കിയിട്ടാണ്. ഏകദേശം അങ്ങനെയുള്ളിടത്ത് അലോന്ത്യവിധി പ്രവർത്തിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതമോ മ, ഇതമിന്റെ മകാരത്തിന് വന്നോ? ഇതമിന്റെ മകാരത്തിന് വന്നോ? ഇതമിന്റെ മകാരത്തിന് എന്തുകൊണ്ട് വന്നു? അനർത്ഥമല്ല. ഇതം അതിന് വിധിച്ചപ്പോ എന്തായി? സമുദായോ അർത്ഥമാണ്, അലോന്ത്യവിധി വന്നു. പക്ഷെ ഇതിന് ലോകം വിധിച്ചു കഴിഞ്ഞപ്പോ അവിടെ അലോന്ത്യം വരത്തില്ല. സർവാദേശമായി ഇത് പോയി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാ അനർത്ഥകേ അലോന്ത്യവിധി അനഭ്യാസ വികാരം. ഇതിൽ അഭ്യാസ വികാരങ്ങളെ ഒഴിവാക്കണം. അഭ്യാസം ഉണ്ടെന്നൊക്കെ നമ്മളിനി പഠിക്കും, തിങ്ങന്തത്തി പഠിക്കും. അതവിടെ വരട്ടെ, തൽക്കാലം അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നതിന് ലോകം വിധിച്ചപ്പോൾ അലോന്ത്യസ്യ പ്രകാരം ലകാരം ലഭിച്ചാൽ ബാക്കി എന്ത് ശേഷിക്കും? ഈ. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല, മുഴുവൻ ലോപിക്കണം. അപ്പൊ സർവാദേശമായ ലോകം എന്ന് കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? ആ പരത്തിലെന്തിരിക്കുന്നു? ഭ്യാം. ആ ഭ്യാം ഇരിക്കുന്നിടത്തും ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ഇന്നിപ്പോൾ പഠിച്ചിട്ടുള്ളതല്ലേ. എന്താണ് ആദ്യന്തവത് ഏകസ്മിൻ? ഏകസ്മിൻ ക്രിയമാണം കാര്യം ആദവ് ഇവ അന്ത ഇവ സ്യാ. കാരണം ഈ കഴിഞ്ഞ സൂത്രം എന്താണ്? അംഗാധികാരത്തിലാണ്. ഇതല്ല സുപിച്ച അംഗാധികാരത്തിലാണോ? സുപിച്ച അംഗാധികാരത്തിലാണോ? അപ്പൊ എന്താണ് അവിടെ പറഞ്ഞ അദന്തമായ അംഗത്തിന്? അത് അന്ത്യത്തിലായ അംഗത്തിനാണ് എന്ത് വരുന്നത്? ദീർഘം വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ആ അധ്യാപനം ഇരിക്കുമ്പം അകാരം അന്ത്യത്തിലുള്ള അംഗം ഉണ്ടോ? ഉണ്ടോ? അകാരം അന്ത്യത്തിൽ വരുന്ന അംഗം ഉണ്ടോ? കാരണം ആകെ ഇവിടെ അകാരമേ ഉള്ളൂ. പിന്നെ അതാ ഏതിന്റെ അന്ത്യത്തിൽ വരും? യസ്മാത് പൂർവോ അസ്ഥി പരോ നാസ്തി, അതാണ് അന്ത്യം എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടായത് പൂർവമുണ്ട് പരത്തില്ലെങ്കിൽ അന്ത്യം എന്ന് പറയാൻ പറ്റും. ഇവിടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ പൂർവമുണ്ടോ? അപ്പൊ അകാരം അന്ത്യത്തിൽ വരുമോ? ഇല്ല. ഒന്നിനെ തന്നെ ആദ്യന്ത ഉപദേശം എന്താ പറയുന്നത്? ഒന്നിനെ തന്നെ ഒന്നേ ഉള്ളുവെങ്കിൽ അതിനെ തന്നെ ആദ്യമായും എടുക്കാം അന്ത്യമായും എടുക്കാം. അപ്പൊ അകാരത്തിനെ തന്നെ എന്തായി എടുക്കണം? അന്ത്യമായി എടുത്തിട്ട് അതോ അംഗസ്യ ദീർഘ, അതിന് ദീർഘം ഇരിക്കണം. കാരണം പൂർവത്തിൽ ഇരിക്കുകയും വർണ്ണങ്ങൾ അവസാനം ഇരിക്കുകയും ചെയ്യുന്ന അവസാന വർണ്ണത്തിനെ അന്ത്യം എന്ന് പറയുന്നു. അല്ല, പരത്തിൽ വർണ്ണങ്ങൾ ഇരിക്കുമ്പോൾ ആദ്യത്തിലിരിക്കുന്ന വർണ്ണത്തിനാണ് ആദ്യം എന്ന് പറയുന്നു. ഇവിടെ അന്ത്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം പൂർവത്തിൽ വർണ്ണങ്ങൾ ഇല്ല. അങ്ങനെ വരുന്ന സ്ഥലത്ത് ഒന്നിനെ തന്നെ അന്ത്യമായിട്ടെടുക്കാം, വേണ്ടി വന്നാൽ അതിനെ ആദ്യമായിട്ട് കൊടുക്കുക. അതിനാണ് ഇത് പറയുന്നത് ആദ്യന്തവത് ഏകസ്മിൻ, ഏകസ്മിൻ ക്രിയമാണ് കാര്യം, അതോ ഇവ അന്ത ഇവ സ്യാത്. അതുകൊണ്ട് ഇവിടെ അകാരത്തിനെ തന്നെ അദന്തമായ അംഗമായി സ്വീകരിച്ചുകൊണ്ട് സുവിജയ ദീർഘ, സുവിജയ ദീർഘം വന്നപ്പോൾ എന്തായി? ആഭ്യാം.